السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد، عباد الله، أوصيكم وإياي بتقوى الله، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരുമിച്ച് കൂടലും നാം സംസാരിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ അള്ളാഹു അവന് തൃപ്തിപ്പെട്ട അമലായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ലൈവ് വരാനുണ്ടല്ലോ അല്ലേ? വാഴക്കാട് എന്നുള്ള ലൈവ് തന്നെയല്ലേ? വാഴക്കാട് അല്ലേ തന്നെയല്ലേ? പക്ഷെ അത് അതിൻ്റെ സമയമായിട്ടുണ്ട്. അതിൻ്റെ ആളുകൾ ഉണ്ടെങ്കിൽ സമയം അയാൾ റെജിസ്റ്റർ ചെയ്യണം എന്നറിയിക്കുന്നു. അതുവരെയൊക്കെ നമുക്ക് പി എമ്മിനുള്ള ചോദ്യങ്ങൾ, പി എമ്മിലൂടെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയിലേക്ക് പ്രവേശിക്കാം. ആരാണ് ലൈവ് കൊടുക്കുന്നത്? അജിതമാനിയാണോ? അജിതമാനിയാണോ ലൈവ് കൊടുക്കുന്ന സമയക്കണ? ലൈവിൻ്റെ സമയത്തില്ല. ഓക്കെ, 7 മണിക്കാണല്ലേ? ഷരീഫ് സാഹിബ്, പിന്നെ ചോദ്യം, 30 നോമ്പ് പൂർത്തിയായി നാട്ടിൽ ചെന്നപ്പോൾ ചോദ്യം, അപ്പോൾ നമുക്ക് 31 പടി. ഇവിടെ അന്ന് ഒരാളെന്ത് ചെയ്ത്, നാട്ടിൽ നിന്ന് നോമ്പ്, നാട്ടിൽ നോമ്പ് തുടങ്ങുന്നത് പുതിയ ദിവസം തുടങ്ങിയ സ്ഥലത്ത് നിന്ന് നോമ്പ് വെച്ച ആളാണ്. കേരളത്തിലെ നോമ്പ് തുടങ്ങുന്നതിന്റെ ഒരു ദിവസം മുമ്പ് നോമ്പ് തുടങ്ങിയ രാജ്യങ്ങളുണ്ടാവുമല്ലോ. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളുടെ ചിലപ്പോ അങ്ങനെ ആവാറുണ്ടല്ലോ. നോമ്പ് 100 വടെ ഗൾഫിൽ നിന്ന് 30 നോമ്പ് നാട്ടിൽ പോവുക. അവിടെ നാട്ടിലാണെങ്കിലോ അന്ന് 30 ആണ്, ഇയാൾക്കാണെങ്കിൽ അന്ന് 31 ആണ്. എന്നാൽ അത് ആ നോമ്പ് നോൽക്കണോ എന്നാണ് ചോദ്യം. ആ നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. എങ്ങനെയാവുമ്പോ അയാൾ ശ്രദ്ധിക്കണം, അയാൾ നാട്ടിൽ എത്തുന്നത് സുബ്ഹിന്റെ മുമ്പാണ്. അയാളുടെ മഹലിൽ കാര്യം പറഞ്ഞിട്ടല്ല, കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങണമെന്നല്ലേ പറഞ്ഞത്. അയാളുടെ മഹലിലേക്ക് എത്തുന്നത് സുബ്ഹിന്റെ മുമ്പാണ്. എന്നാൽ അയാൾ സുബ്ഹിന്റെ മുമ്പാണ്, രാത്രി അയാൾ എന്ത് ചെയ്തു നാട്ടിലെത്തുന്നത്? സുബ്ഹിന്റെ നോമ്പ് തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ, നോമ്പ് തുടങ്ങാൻ സുബ്ഹി നിൽക്കാണല്ലോ. അപ്പൊ ആ സുബ്ഹിന്റെ മുമ്പ് തന്നെ അയാൾ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, അയാളെ മഹലിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ആ ദിവസം അയാൾ നോമ്പ് നോക്കുക നിർബന്ധമാണ്. അന്ന് പറഞ്ഞ 31-ാമത്തെ ദിവസമാണല്ലേ. എന്നാലും ശരി, ആ നോമ്പ് നോക്കുക നിർബന്ധമാണ്. ആ നോമ്പ് കരുതി കുട്ടിയാൾ നോമ്പ് നോൽക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അയാൾ കുറ്റക്കാരനാണ്. പിന്നെ ആ നോമ്പ് കള്ള കൂട്ടൽ അയാൾക്ക് നിർബന്ധവുമാണ്. മനസ്സിലാക്കണം. നേരെ മറിച്ച്, ഈ മനസ്സിലെ മനസ്സിലായാലേ, നേരെ മറിച്ച് അയാൾ നാട്ടിലേക്ക് എത്തുന്നത് സുബിന്റെ മുമ്പല്ല, അയാൾ നാട്ടിലേക്ക് എത്തുന്നത് സുബിഹിന്റെ ശേഷമാണ് അയാൾ നാട്ടിലേക്ക് എത്തുന്നത്. അയാൾക്കാണെങ്കിലോ നോമ്പില്ലേനും, നോമ്പില്ലാതെയാണ് സുബിഹിന്റെ ശേഷമായിട്ട് അയാൾ നാട്ടിലേക്ക് എത്തുന്നത്. എന്താണ് നോമ്പില്ലാതിരിക്കാനുള്ള കാരണം? അയാൾ നോമ്പിൽ നോക്കാതിരിക്കാനുള്ള, അയാൾ യാത്രക്കാരനാണ്, യാത്രക്കാരന് നോമ്പ് നിർബന്ധമില്ല. അത് മറ്റൊരു ദിവസം കള്ളാ കൂട്ടിയാൽ മതി എന്നാണല്ലോ. ആ ഇയാള് യാത്രക്കാരനാണ്, യാത്രക്കാരൻ, ആ യാത്രക്കാരൻ എന്ന ആ അത് പരിഗണിച്ചിട്ട് എന്ത്, അയാള് കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ നാട്ടിൽ പോകുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ ചായ ഒക്കെ കുടിച്ചിരുന്ന ആള്, അങ്ങനെ നോമ്പില്ലാതെയാണ് അയാൾ നാട്ടിലേക്ക് എത്തിയത്. എന്നാൽ അയാൾക്ക് അവിടെ ആ നോമ്പ് നോൽക്കൽ നിർബന്ധമില്ല, പിന്നെ കള്ളാ വീട്ടും വേണ്ടാന്നാ. മനസ്സിലായല്ലേ? ഇനി അയാൾക്ക് ഇംസാക്ക് നിർബന്ധമുണ്ടോ എന്നാണ്. ഇംസാക്ക് നിർബന്ധമില്ല, സുന്നത്താണെന്നാണ്. യാത്രക്കാരന്റെ യാത്ര അവസാനിച്ചു, അല്ലെങ്കിൽ രോഗിയുടെ രോഗം പിന്നെ മാറി, അങ്ങനെ അയാൾ പിന്നെ ആ അയാൾക്കാണെങ്കിലോ നോമ്പുണ്ടായിരുന്നത്, രോഗിക്ക് നോമ്പ് നോക്കാൻ നിർബന്ധമില്ലല്ലോ. അങ്ങനെ എന്ത്, അയാളെ രോഗം മാറി. എന്നാൽ രോഗം മാറിയോടെ മുതൽക്ക് അയാൾക്ക് ഇംസാക്ക് നിർബന്ധമുണ്ടോ? ഇല്ലേ. യാത്രക്കാർക്ക് നോമ്പ് നിർബന്ധമില്ല, പക്ഷെ അയാളുടെ യാത്ര അവസാനിച്ചു, പിന്നെ അവിടുന്ന് അങ്ങോട്ട് നോമ്പ് ഇംസാക്ക് നിർബന്ധമുണ്ടോ? ഇല്ല, നിർബന്ധമില്ല, സുന്നത്താണെന്നാണ് മുഅ്തമദായ അഭിപ്രായം. അങ്ങനെയാണ്. അപ്പോ അയാൾ നോമ്പുകാരനല്ലാതെ 31-ാമത്തെ ദിവസം നാട്ടിലേക്ക് എത്തി, എന്നാൽ അയാൾക്ക് ഇംസാക്ക് സുന്നത്താകുന്നു. എന്നാൽ നോമ്പിന്റെ അയാൾക്ക് ഇനി നോമ്പുകാരനായിക്കൊണ്ടാണ് അയാള് നാട്ടിലേക്ക് എത്തി. എന്നാലോ ആവുണ്ടല്ലോ, വേറെ 3-ാമത്തെ മനസ്സിലുണ്ട്. 31-ാമത്തെ ദിവസം അയാൾ നോമ്പുകാരനായിക്കൊണ്ടാണ് നാട്ടിലേക്ക് എത്തിയത്, എന്നാൽ ആ നോമ്പ് മുറിക്കാൻ പാടില്ല. പിന്നെ ഹറാമാണ് നോമ്പ് മുറിക്കുക, ഹറാമാണ് നോമ്പ് മുറിക്കുക, ഹറാമാണ് നോമ്പ് മുറിച്ചാൽ അയാൾ കുറ്റക്കാരനാണ്, കാരണമില്ലാതെ. അയാൾ കള്ളാ കൂട്ടും വേണം. നേരെ മറിച്ച് നോമ്പ് ഇല്ലാതെയാണ് അയാൾ നാട്ടിലേക്ക് എത്തിയത് 31-ാമത്തെ ദിവസം, എന്നാൽ അയാൾക്ക് ഇംസാക്ക് സുന്നത്താണ്, നിർബന്ധമില്ല, പിന്നെ കള്ളാ കൂട്ടൊന്നും വേണ്ട. അതുപോലെ തന്നെ രാത്രി തന്നെ അയാൾ നാട്ടിൽ എത്തിയിട്ടുണ്ട്, സുബഹിന്റെ മുമ്പ് തന്നെ നാട്ടിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ പിറ്റേ ദിവസം നോമ്പ് നോക്കാൻ അയാൾക്ക് നിർബന്ധമാണ്. നോമ്പ് നോക്കിയിട്ടില്ലെങ്കിൽ അയാൾക്ക് അത് കിട്ടുകയും വേണം. ഈ പറഞ്ഞ മനസ്സിലായി? മനസ്സിലാക്കണ്ടേ അല്ലേ? മനസ്സിലാക്കണ്ടല്ലേ? മനസ്സിലാവാറുണ്ട് ഈ വിഷയത്തില്? മനസ്സിലായിക്കണ്. ഓക്കെ, വേറെ ചോദ്യം എന്താണ്? നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് എല്ലാ ഫർളു നിസ്കാരത്തിന്റെ ശേഷം പറയൽ സുന്നത്തുണ്ടോ? ഉണ്ട്. ദുബറ കുല്ലി മക്തൂബത്തിൽ നിന്നല്ല ഉള്ളത് അല്ലേ? അതാ ദുബറ കുല്ലി സലാത്തിൽ നിന്ന്, അല്ല സലാത്തിൻ മക്തൂബത്തിൽ നിന്ന്. അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ ഹദീസ് കൃത്യമായിട്ട് ഓർമ്മയില്ല. എല്ലാ നിസ്കാരത്തിന്റെയും ഉടനെ, എല്ലാ ഫർളു നിസ്കാരത്തിന്റെയും ഉടനെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, അതല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് 33, അല്ലാഹു അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞുകൊണ്ട് 100 പൂർത്തിയാക്കുക. ഇത് എല്ലാ ഫർളു നിസ്കാരത്തിന് ശേഷം സുന്നത്താണ്. ആ ചോദ്യം ചോദിക്കാൻ കാരണം ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ മഗ്രിബിന്റെ ശേഷം കാണില്ലേ, നമ്മുടെ നാട്ടിൽ ഗൾഫിലൊക്കെ ചെല്ലാറുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ മഗ്രിബിന്റെ ശേഷം വേഗം വഹദുല്ലാശരിക്കാരൻ പറഞ്ഞിട്ട് വേഗം ദുആ ചെയ്യലാണ് പതിവ്. പിന്നെ ഈ സുബ്ഹാന അൽഹംദുലില്ലാഹ് അങ്ങനെ പറയാറില്ല. അതിന് കാരണം എന്താണെന്നോ, അതിന് കാരണം കൂട്ടുമസ്താദ് ഞങ്ങളോട് പറഞ്ഞത് കാരണം പറഞ്ഞത്, പിന്നെ മഗ്രിബിന്റെ ശേഷം മഗ്രിബിന്റെ വഖ്ത് ഷാഫി മദ്ഹബിലെ ജദീദ് അഭിപ്രായം അനുസരിച്ച് അത്രേ, അത് സുന്നത്ത് തന്നെയാണ്, സുന്നത്ത് തന്നെ ചിലരിൽ സുന്നത്ത് തന്നെയാണ്. ഞാൻ പറയട്ടെ, ഞാൻ പറയുമ്പോ ആ സംശയം തീർന്നോളും. മഗ്രിബിന്റെ വഖ്ത് ഷാഫി മദ്ഹബിലെ ജദീദായ അഭിപ്രായത്തില് 5 റക്കാത്ത് നിസ്കരിക്കുവാനും വുളൂ ചെയ്യുവാനും അവർക്ക് മറക്കാനുള്ള സമയമുള്ളൂ. മഗ്രിബായാലേ, സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ എന്തിനാ സമയമുള്ളൂ? വേഗരോളം ഉണ്ടാക്കുക, പിന്നെ 5 റക്കാത്ത് നിസ്കാരം, 5 റക്കാത്ത് നിസ്കാരം, 3 റക്കാത്ത് മഗ്രിബിന്റെയും 2 റക്കാത്ത് സുന്നത്തും, അങ്ങനെ 5 റക്കാത്ത് സുന്നത്ത് നിസ്കാരം. പിന്നെ അവർക്ക് മറക്കണ്ടല്ലേ, അവർക്ക് മറക്കണല്ലോ. അപ്പൊ വുളൂ ചെയ്ത് അവർക്ക് മറച്ച് 5 റക്കാത്ത് നിസ്കരിക്കാനുള്ള സമയമുള്ളൂ. ഏതിന്? ജദീദായ അഭിപ്രായം അനുസരിച്ച് പിന്നെ മഗ്രിബിന്. എന്നാൽ ഖദീമായ അഭിപ്രായം അനുസരിച്ച്, ഷാഫി ഇമാമിന്റെ ഖദീമായ അഭിപ്രായം അനുസരിച്ച് എന്തുണ്ട്? ഇന്ന് സാധാരണ ഈ ഇശ വരെ സമയമുണ്ട്, അതായത് സൂര്യന്റെ മധ്യ പടിഞ്ഞാറൻ ചക്രവാളത്തില് സൂര്യന്റെ രുചികപ്പ് മാറുന്നത് വരേക്കും ഉള്ള, മേഘത്തിലെ കടുംചുകപ്പ് അല്ലേ, ആ മേഘത്തിലെ കടുംചുകപ്പ് മാറുന്നവരേക്കുള്ള സമയമുണ്ട് ഖദീമായ അഭിപ്രായം അനുസരിച്ച്. അപ്പൊ ഷാഫി ഇമാമൻ ഖദീമായ അഭിപ്രായം പറഞ്ഞ അഭിപ്രായം, ഷാഫി ഇമാമ ആദ്യം പറഞ്ഞ അഭിപ്രായത്തിന് ഖദീം എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞ അഭിപ്രായത്തിന് ജദീദ് എന്ന് പറയും. ഖദീമും ജദീദും കൂടി എതിരായാൽ ജദീദ് ചെയ്യണ നിയമം അല്ലേ? ഷാഫി ഇമാമിന് രണ്ടഭിപ്രായമുണ്ട്. ഷാഫി ഇമാമ ആദ്യം പറഞ്ഞിട്ടുണ്ട്, അത് ഷാഫി ഇമാമിന് ആ വിഷയങ്ങള് അതിന് സംബന്ധമായ ചില അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. പിന്നീട് അതിലിട്ടപ്പോൾ ഷാഫി ഇമാമ ആ അഭിപ്രായം മാറ്റി പറഞ്ഞു. അപ്പൊ ആദ്യം പറഞ്ഞതിന് ഖദീമായ അഭിപ്രായം എന്ന് പറയും, പിന്നെ പറഞ്ഞതിന് ജദീദായ അഭിപ്രായം എന്ന് പറയും. ഖദീമും ജദീദും കൂടി എതിരായാൽ ജദീദ് സ്വീകരിക്കണമെന്നാണ് നിയമം. ഷാഫി മദ്ഹബിന്റെ നിയമം അങ്ങനെയാണ്. ഷാഫി ഇമാമിന്റെ ഖദീമും ജദീദും കൂടി എതിരായാൽ ഏത് സ്വീകരിക്കണം? ജദീദ് സ്വീകരിക്കണം. കാരണം ഖദീ ആദ്യം പറഞ്ഞതിന് എതിരിൽ തെളിവ് കിട്ടിയതുകൊണ്ടാണല്ലോ പിന്നെ വേറെ മടക്കി പറഞ്ഞത് അതിനെതിരിൽ തെളിവ് കിട്ടിയതുകൊണ്ടാണല്ലോ, അപ്പൊ ജദീദ് സ്വീകരിക്കണം എന്നാണ്. ഇവിടെ ഷാഫി ഇമാമിന്റെ ഖദീമായ അഭിപ്രായം മേഘത്തിലെ കടുംചുകപ്പ് മാറുന്നവരേക്കും മഗ്രിബിന്റെ സമയം ഉണ്ട് എന്നാ ഷാഫി ഇമാമിന്റെ ഖദീമായ അഭിപ്രായം. ജദീദ് അഭിപ്രായം ഇല്ല, എത്രയേ ഉള്ളൂ ആകെ, ഒതുക്കാനും അവറത്ത് മറക്കാനും 5 റക്കാത്ത് നിസ്കരിക്കാനും ഉള്ളു. പക്ഷേ അപ്പൊ ശരിക്ക് ജദീദാണല്ലോ സ്വീകരിക്കേണ്ടത്, പക്ഷെ നമ്മൾ സ്വീകരിക്കുന്നത് ജദീദല്ല, ഖദീമാണ് സ്വീകരിക്കണത്. അതെന്താ കാരണം? അത് ഷാഫി ഇമാമിന്റെ അസ്ഹാബിമാരായ ആളുകൾ, ഷാഫി മദ്ഹബിലെ ഇമാമിങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ തെളിവ് ഖദീമിനാണെന്നാണ് അവർക്ക് മനസ്സിലായത്. ഷാഫി ഇമാമ ആദ്യം പറഞ്ഞതിന് തന്നെയാണ് കൂടുതൽ തെളിവ് എന്ന് പിൽക്കാലത്തുള്ള ഇമാമിങ്ങൾക്ക് മനസ്സിലായപ്പോൾ അതാണ്, അതനുസരിച്ച് അപ്പൊ നമ്മുടെ അമൽ ആ നിലക്കാണ്. ആ പക്ഷെ നമ്മുടെ ഉലമാക്കൾ എന്ത് പരിഗണിച്ചത്? ഇമാമാണ്, നമ്മുടെ ഇമാമിന്റെ വാക്കാണ് വിഷയം. നമ്മുടെ ഇമാമിന്റെ ജദീദായ അഭിപ്രായം ആദ്യം പറഞ്ഞത് മാറ്റി പറഞ്ഞത് ഏതാണ്? നമ്മുടെ ഇമാമ്, നമ്മുടെ മുഖല്ലത്. ആകെ മഗ്രിബിക്ക് കുറച്ച് സമയമല്ലേയുള്ളൂന്നല്ലോ അല്ലേ, ഒതുണ്ടാക്കാനും അവർത്ത് മറക്കാനും 5 റക്അത്ത് നിസ്കരിക്കാനും സമയമുള്ളൂ എന്നുള്ള നമ്മുടെ ഇമാമ്, നാം തഖ്ലീദ് ചെയ്ത ഇമാമിന്റെ അവസാനത്തെ വാക്ക് അതാണല്ലോ. അപ്പൊ ആ അഭിപ്രായം അനുസരിച്ച് വേറെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആദ്യം പറഞ്ഞതാണ് നമ്മൾ സ്വീകരിക്കുന്നത് എങ്കിലും നമ്മുടെ ഇമാമിന്റെ അവസാനത്തെ വാക്ക് ഇതാണല്ലോ. അപ്പൊ ആ അഭിപ്രായം അനുസരിച്ച് ഷാഫി ഇമാമിന്റെ ജദീദായ അഭിപ്രായം അനുസരിച്ച് എന്താ പറ്റൂല, മഗ്രിബിന്റെ ശേഷമുള്ള റവാത്തി വിടുന്നില്ല, അത് കലാ ആവാൻ പറ്റൂല. അത് കലാ ആവാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യണത്, വേഗം മഗ്രിബ് നിസ്കരിച്ച് വളരെ പ്രധാനപ്പെട്ട ദിക്റുകൾ വേഗം ചൊല്ലിട്ട് വേഗം സുന്നത്ത് നിസ്കരിക്കുക എന്ന്. പിന്നെ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ശേഷം ആവാലോ, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ ശേഷം ചെല്ലാലോ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൂർവികരായ ഉലമാക്കള് മഗ്രിബിന്റെ ശേഷം വളരെ പ്രധാനപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീകലക്ക് ഉണ്ടല്ലോ, അത് മഗ്രിബിന് ശേഷം സുബ്ഹാനല്ലാഹി ശേഷം മാത്രമുള്ള ദിക്റുകളാണ്, അത് വേഗം ചൊല്ലിട്ട് എന്ത് ചെയ്യുക, വേഗം ഒരു ചെറിയ ദുആ ആണ് ചേർന്നിട്ട് പിന്നെ എന്തു ചെയ്യുക, സുന്നത്ത് നിസ്കരിക്കുക. ആ എന്നാ ജദീദായ അഭിപ്രായം അനുസരിച്ച് ഷാഫി ആ റവാത്തിബ് കള്ളാ ആവൂല, ഷാഫി ഇമാമിന്റെ ജദീദായ അഭിപ്രായം അനുസരിച്ച് റവാത്തിബ് അപ്പൊ കള്ളാ ആവൂല. പിന്നെ റവാത്തിബിന് ശേഷം പിന്നെ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ പിന്നെ ചെല്ലാലോ, അതിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കോട്ടുമസ്താദിന വറല്ലാഹു മർക്കദുഹു അനഫാന ബിഹി ഫിദ്ദാറിൻ അദ്ദേഹം പറഞ്ഞതാണ്. അങ്ങനെയാണ് മനസ്സിലായപ്പോ എനിക്കല്ലേ മനസ്സിലായിക്കണ, ഇസ്തിഖാമ അല്ലെ ഇസ്തിഖാമ ഒക്കെ കുട്ടികളാളൊക്കെ മനസ്സിലായല്ലേ, കേൾക്കുന്നില്ലേ. പിന്നെ ഓക്കെ, അപ്പോ വേറെ ചോദ്യം ആയിക്കോട്ടെ. പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ഒരു വേറെ ചോദ്യം കേട്ടോ, പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ഒരു മുസ്ലിമിന്റെ ചോദ്യം, മുസ്ലിമായത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളല്ലാതെ മരണപ്പെട്ടു പോയ തന്റെ മാതാപിതാക്കൾക്കും സഹോദരനും വേണ്ടി തനിക്ക് എന്ത് ദുആ ചെയ്യാം, അവർ എപ്പോഴും എന്റെ സ്വപ്നത്തിൽ വന്നു സഹായം ചോദിക്കുന്നു. പടച്ചോനെ യാതൊരു മാർഗം ചില കുട്ടിയെ, പുതുതായി ഇസ്ലാമിലേക്ക് വന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് ചെയ്തതെന്ന വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹു ആ ഇസ്ലാം മതം വിശ്വസിക്കാൻ വേണ്ടിയുള്ള തൗഫീഖ് ചെയ്യാന്നത് വല്ലാത്തൊരു തൗഫീഖ് തന്നെയാണ് അല്ലേ. അൽഹംദുലില്ലാഹി ലദീ ഹദാന ഇലാ ദീനിൽ ഇസ്ലാം, ദീനിൽ ഇസ്ലാമിലേക്ക് നമ്മെ നേർവഴി നടത്തി തന്ന അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അതുമല്ല അത് എപ്പോഴും അള്ളാഹുവിനെ ഹംദ് അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് നമ്മളൊക്കെ അള്ളാഹുത്തിന് മുസ്ലിങ്ങളാക്കി എന്നുള്ളത്. അങ്ങനെ മുസ്ലിമല്ലാതെങ്ങാനും മരിച്ചു പോവേണ്ടി വരികയാണെങ്കിൽ കാലാകാലം നരകത്തിലാണല്ലോ, കാലാകാലം. പിന്നെ ഒരിക്കലും നരകത്തിൽ നിന്ന് കഴിച്ചിലാവൂല, എന്താപ്പാ കാര്യം ചിന്തിച്ചു നോക്കിയതല്ലേ. ഒരു 1000 കൊല്ലം 10,000 കൊല്ലം ഒക്കെ അവധി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാലെങ്കിലും സ്വർഗത്തിൽ കടക്കുമെന്ന് കരുതായിരുന്നല്ലോ. ഒരു 10,000 കൊല്ലം കഴിഞ്ഞ ശേഷം സ്വർഗത്തിൽ കടക്കുമെന്ന് പറഞ്ഞാൽ നാ 10,000 കൊല്ലം കഴിഞ്ഞ ശേഷമെങ്കിൽ ഇത് കാലാകാലം നരകത്തിൽ എന്ന് പറയുമ്പോൾ ഓ പടച്ചോനെ അള്ളാഹു തല കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ മുസ്ലിമായിട്ടല്ലാതെ ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ഥിതി പല കാലാകാലം നരകത്തിലാണ്. മുസ്ലിമായി മരിച്ചാലോ എത്ര ദോഷിയാണെങ്കിലും ആ ദോഷത്തിന്റെ കഥ അനുസരിച്ച് ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അവൻ സ്വർഗത്തിൽ കടക്കാൻ സാധിക്കും. അത് എത്ര അത് ചിലപ്പോൾ അതിൻ്റെ കാലം എത്ര അള്ളാഹു തആലക്ക് തന്നെ അറിയുള്ളൂ. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും നരകത്തിലൊരു നിമിഷം പോലും കടത്താതെ അവലിയങ്ങളോട് കൂടി സാബിഖീങ്ങളോട് കൂടി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. ആമീൻ. പിന്നെ ഏതായാലും കാഫിറായി മുസ്ലിമല്ലാതെ മരിച്ചുപോയി ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും സഹോദരനും, അവർക്ക് വേണ്ടി എന്ത് ദുആ ചെയ്യാനാണ് സാധിക്കുക? അവർക്ക് വേണ്ടി ഒന്നും ദുആ ചെയ്യാൻ സാധിക്കില്ല, ഒന്നും ചെയ്യാൻ ദുആ. കാഫിരിങ്ങൾക്ക് വേണ്ടി ഐഹികമായ ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യൽ അനുവദനീയമാണ്, എന്നാൽ പാരത്രിക ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യൽ ഹറാമുമാണ്, പാടില്ല. കാഫിറായ ആൾക്ക് പറച്ചോനജി ഹിസാബ് എളുപ്പാക്കി കൊടുക്കണേ, ആ പിന്നെ കബറ് ശിക്ഷിക്കരുത്, നരകത്തി കടത്തരുത്, സ്വർഗത്തി കടത്തണേന്ന് നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. കാരണം ദുആ ചെയ്താൽ കാര്യമില്ല, കാഫിറിന് സ്വർഗത്തി കടക്കാൻ സാധിക്കൂല. അപ്പോൾ അതാണ് അതിൻ്റെ സ്ഥിതി. അപ്പൊ ഒന്നും ദുആ ചെയ്യാൻ സാധിക്കൂല, പറ്റുകയില്ല. കാഫിറിന്റെ ഖബർ സിയാത്ത് ചെയ്യാം, കാഫിറിന്റെ ഖബർ സിയാത്ത് ചെയ്യാം എന്നിട്ടോ അതിനാണ് ഖബർ സിയാത്ത്. കാഫിറിനോട് ദുആ ചെയ്യാൻ പറ്റൂലേനും, കാഫിറിന് വേണ്ടി ദുആ ചെയ്യാൻ പറ്റൂല, അവന്റെ ഖബർ സിയാത്ത് ചെയ്യാം. കാരണം എന്തിനാണ് ഖബർ സിയാത്ത് ചെയ്യാന്ന് പറഞ്ഞത്, അത് മരണത്തിന് നമുക്ക് ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, മരണത്തെ നമുക്ക് ഓർമ്മ ഉണ്ടാവാൻ വേണ്ടി ഖബർ സിയാത്ത് ചെയ്യാം. എന്നാ കാഫിറിന് പുറത്തു കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ നിങ്ങൾ ആ അവർ എപ്പോഴും നിങ്ങളുടെ സ്വപ്നത്തിൽ അവർ വരുന്നു, എന്ത് അവർ നിങ്ങളോട് സഹായം ആവശ്യപ്പെടുന്നു എന്നാ, പക്ഷെ യാതൊരു മാർഗമില്ല, അതാണ് അതിന്റെ വിഷയം. അപ്പൊ നിങ്ങൾ സമാധാനിക്കാനുള്ള മാർഗം ഇതിനേക്കാളും വലിയ വലിയ മഹാന്മാരായ പല ആളുകളുടെയും പല ആളുകളും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ മാതാപിതാക്കളൊക്കെ കാഫിലിങ്ങളായിട്ട് തന്നെ മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറത്തല്ല എൻ്റെ അമ്മയും എൻ്റെ വാപ്പി എന്നുള്ള കാര്യം ചിന്തിക്കാൻ കണ്ട്. അതാ ഇപ്പം എൻ്റെ അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിലും വലിയ വലിയ മഹാന്മാരെ, വലിയ വലിയ മഹാന്മാരായ ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം പോറ്റി വളർത്തി, റസൂലുള്ളാഹിക്ക് അങ്ങേയറ്റം സംരക്ഷണം നൽകിയ അബൂ താലിബിന് ഇസ്ലാമിൽ വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ലേ? പടച്ചോനെ എന്താണ് ഈ കേൾക്കണല്ലേ? റസൂലുള്ളാഹിനെ പോറ്റി വളർത്തിയ, റസൂലുള്ളാഹിക്ക് സകല സംരക്ഷണവും നൽകിയ, എടാ ഞാൻ ജീവിക്കണ കാലത്ത് തന്നെ ഒരു കുട്ടി തൊടൂലടാ എന്ന് പറഞ്ഞ അള്ളാഹുന്റെ റസൂലിനോട് അബൂ താലിബ്, ഞാനിവിടെ ജീവിക്കുമ്പോഴേ ഒരു കുട്ടിക്ക് തന്നെ തൊടാൻ സാധിക്കൂല എന്ന ധൈര്യം ആണ് കൊടുത്തപ്പോഴാണ് റസൂലുള്ളാഹിക്ക് ഒരു സമാധാനം ഉണ്ടാകണം അല്ലേ. അങ്ങനെയുള്ള റസൂലുള്ളാഹിക്ക് സകല സംരക്ഷണം നൽകിയ, റസൂലുള്ളാഹിന്റെ ഒപ്പം ശത്രുക്കളൊക്കെ നേരിടുന്ന വിഷയത്തിൽ അങ്ങേയറ്റം ധൈര്യം കാണിച്ച, ശത്രുക്കളുടെ എല്ലാ എതിർപ്പുകളും അവഗണിച്ച അബൂ താലിബിന് പോലും ഇസ്ലാമിനെ വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല. അവത അള്ളാഹുത്തന നൽകുന്ന ഒരു പ്രത്യേകമായ ഒരു ഫളാണ് അത്. അപ്പൊ അതാ പിന്നെ അപ്പോ വേറൊന്നെന്താ പുതു എന്താ പി ചോദ്യം? പോത്തങ്കീരിയെ തിന്നാൻ പറ്റുമോ? എന്ത് ഈ പോത്തങ്കീരി പറഞ്ഞാല്? അതൊരു പക്ഷിയല്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ പോത്തങ്കീരി പറഞ്ഞ പക്ഷിയാണത്. അതിനാണത് നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ പോത്തങ്കീരി പറഞ്ഞ കീരിക്കാണ് പറയുന്നത് അല്ലല്ലോ. സാധാരണ നമ്മൾ കീരി പറയാറുണ്ട്. പോത്തങ്കീരി പറഞ്ഞ പക്ഷിയുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ, അങ്ങനെ പറയലുണ്ട്. പോത്തങ്കീരി പക്ഷിയല്ലേ സൈനുലാബിദ്ദീൻ? ആ അത് പക്ഷിയാണ്, അത് പക്ഷിയാണ്. കീരിയാണെങ്കിൽ ഇനി രണ്ടാണും തിന്നാൻ പറ്റൂട്ടാ, പോത്തങ്കീരിയും തിന്നാ കീരിനും തിന്നാ. ഇനി അത്ര സാധാരണ കീരിനെ കുറിച്ചാണ് ചോദിക്കണമെങ്കിൽ കീരിയെ തിന്നാം, കീരിയെ തിന്നാന്ന. ആ കീരി നല്ല ജീവിയാണ്. പിന്നെ അവർ അഭിപ്രായ വ്യത്യാസം അവിടെ ഉണ്ട് കേട്ടാ. എന്നാലും കീരിയെ തിന്നാന്ന. അത് തേറ്റുള്ള ജീവിയല്ല. പിന്നെ ഈ അതിൻ്റെ ഇരയെ ചാടിപ്പിടിച്ച് അറ്റാക്ക് ചെയ്ത് ചാടിപ്പിടിച്ച് തിന്നുന്ന ജീവിയല്ല. പിന്നെ രക്തം കുടിക്കോ കീരി? രക്തം കുടിച്ചോട്ടെ. ഏത് എന്തിൻ്റെ രക്ത കീരി കുടിക്കൽ? കീരി എന്തിൻ്റെ രക്ത കുടിക്കൽ? പാമ്പിൻ്റെ. പാമ്പിൻ്റെ രക്തം കീരി കുടിക്കുമെന്ന് വെച്ചാൽ പാമ്പിനെ കൊല്ലുന്നുള്ളൂ, കൊന്നിട്ട് അവിടുത്തെ പോവുള്ളൂ. അല്ല പാമ്പിനെ തന്നെ തിന്നൊന്നുമില്ല കീരി. കോഴിനെ തിന്നൂല്ലേ? ആ അങ്ങനെ ഉണ്ടായിക്കോട്ടെ, ഇതിനോട്ടെ. അങ്ങനെ അപ്പോ എന്തല്ലാണ്ട് കോഴിനതിനാണ്? അപ്പോ കീരി കീരിനെ തിന്നാന്ന. ഇനി പിന്നെ അതുപോലെ തന്നെ ഇനി പോത്തങ്കീരി ആണെങ്കിൽ പക്ഷിയുണ്ടല്ലോ, പക്ഷിയാണ് അതിനും തിന്നാ. പക്ഷികളുടെ കൂട്ടത്തിൽ മിഹ്ലബുണ്ട്, അതിന്റെ കൊക്ക് അല്ല ഈ കാലിന്റെ വിരൽ കൊണ്ട് ഇറുക്കി പിടിച്ച് ഇര തിന്നണ ജീവിണ്ടല്ലോ, അതല്ലാത്തതിനൊക്കെ ഭക്ഷിക്കാം. പിന്നെ കാക്കനം തിന്നാൻ പാടില്ല, അതിന് കാലിൻ്റെ കൊണ്ട് തന്നെയാണ്. തത്ത അതൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ? കാക്ക, തത്ത, പരുന്ത്, കഴുകൻ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഈ കാലിൻ്റെ വിരലുണ്ടല്ലോ, ആ വിരൽ കൊണ്ട് ഇര ഇറുക്കി പിടിച്ച് കൊടുണ്ട് വന്ന് തിന്നണ ജീവിയാണ്. അങ്ങനത്തെ പക്ഷികളൊന്നും തിന്നാൻ പാടില്ല, അല്ലാത്ത പക്ഷികളെ തിന്നാം. പക്ഷികളെ കൂട്ടത്തിൽ അങ്ങനെയാണ്. ഈ പോത്തങ്കീരി പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ മുളൻ്റെയൊക്കെ കൂട്ടത്തിലങ്ങനെ നടക്കണ, മുളൻ്റെ താഴൊക്കെ നടക്കുന്ന ഒരു തരം പിന്നെ ജീവിയുണ്ട്, ഒരു പക്ഷി, അത് തിന്നാണ്. ആ ഒരുപാട് കാര്യം തിന്നാൻ പറ്റുമെന്നെ, ഒരുപാട് സാധനത്തിന് തിന്നാൻ പറ്റും. പക്ഷിന്റെ വിഷയതാണ്, പക്ഷിന്റെ വിഷയതാണ് ഏത്? പിന്നെ മോങ്ങ തിന്നാൻ പറ്റില്ല എന്ന് കേട്ടോ, അത് പ്രത്യേകം ഇതുണ്ട്. അത് ഹുദുഹുദ ഉണ്ടായാലും തിന്നാൻ പറ്റില്ല, അത് വേറെ ഹദീസിലൊക്കെ വന്നതുകൊണ്ടാണ്. ഹുദുഹുദയെ കൊല്ലാൻ പാടില്ല. ഈ മരം കൊത്തി ഉണ്ടല്ലോ, അതിന് തിന്നാൻ പാടില്ല. അത് വിരലോണ്ട് ഇറുക്കി പിടിക്കണമെന്നല്ല, മൊത്തത്തിലുള്ള നിയമമാണ് ഈ പറഞ്ഞത്. മൊത്തത്തിലുള്ള നിയമമാണ് പക്ഷികളിൽ നിന്ന് കാലിൻ്റെ വിരലുകൾ കൊണ്ട് ഇര ഇറുക്കി പിടിച്ച് ജീവിക്കുന്ന അല്ല കൊണ്ടുവന്ന് തിന്നുന്ന പക്ഷികളെ തിന്നാൻ പാടില്ല. പിന്നെ ഹദീസിൽ വായതായ പ്രത്യേകം ചില പക്ഷികളൊക്കെ ഉണ്ട്, അവകയും തിന്നാൻ പറ്റില്ല. അതിൽപ്പെട്ടാണ് ഏത്? ഈ പിന്നെ ഹുദുഹുദൊക്കെ മരംകൊത്തിയൊക്കെ. അതുപോലെ തന്നെ മത്സ്യത്തിന്റെ കൂട്ടത്തിലുണ്ട് കടലിൽ ജീവിക്കുന്ന സാധനം എല്ലാറ്റിനെയും തിന്നാം, ഏതൊഴികെ തവള ഒഴികെയാണ്. സമുദ്രത്തിലുള്ള എല്ലാ ജീവിയെയും ഭക്ഷിക്കാം, ഏതൊഴികെ തവള ഒഴികെ. കടൽ തവളും തിന്നാൻ പറ്റില്ല. എന്തായാലും കാരണം വെച്ചാൽ തവളയെ കൊല്ലരുത് എന്ന ഹദീസ് ഉണ്ട്. ഭക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ കൊല്ലരുത് എന്ന് പറയല്ലോ, കാരണം ഭക്ഷിക്കണമെങ്കിൽ കൊല്ലണമല്ലോ. അപ്പൊ തവളയെ കൊല്ലരുത് എന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ സമുദ്രത്തിലുള്ള എല്ലാ ജീവികളെയും തിന്നാം, ഏതൊഴികെ തവളൊഴികെ. എന്നാൽ സമുദ്രത്തിൽ മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്ന വിഷജീവികൾ ഉണ്ടെങ്കിൽ അത് തിന്നാൻ പാടില്ല. അത് സമുദ്രത്തിലുള്ള ജീവിയായതുകൊണ്ടല്ല, അത് മനുഷ്യന് ബുദ്ധിമുട്ടുള്ളതൊന്നും തിന്നാൻ പാടില്ലല്ലോ. കടലെ പാമ്പൊക്കെ വിഷമുള്ളതാണ് നിൽക്കുക, എന്നാൽ വിഷമുള്ള മനുഷ്യന്റെ ശരീരം നശിപ്പിക്കാൻ പാടില്ല, അത് ഹറാമാണല്ലോ, ആ നിലക്ക് തിന്നാൻ പാടില്ല. അങ്ങനെയാണ്. അപ്പൊ സമുദ്രത്തിന്റെ ജീവികളിൽ നിന്ന് ഇങ്ങോട്ട് പിന്നെ നാശം വരുത്താത്ത തവള അല്ലാത്ത എല്ലാ ജീവിയെയും തിന്നാം, അതാണ്. പാമ്പ് പോലെ തന്നെ തിന്നാൻ പറ്റില്ല എന്ന് പറയുന്നത് വിഷം ഉണ്ടെങ്കിൽ വിഷം കഴിക്കാൻ പാടില്ലല്ലോ, ഹറാമാണല്ലോ, ആ നിലക്കാണ്. തവളയെ തിന്നാൻ പാടില്ല അത്. പിന്നെ വേറെ ചില ജീവികളുണ്ട്, ഏത് ആമ ഞണ്ട് പോലത്തൊക്കെ, അതവിടെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഉലമാക്ക് അത് കറാഹത്ത് എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് അത് കറാഹത്തെങ്കിലുമാണ്. പിന്നെ കരയിലെ തവള എന്ന് പറ്റുന്നല്ലേ, സമുദ്രത്തിൽ തന്നെ പറ്റില്ല, കരയിലത് പറ്റുമല്ലോ. മരുന്നായി പറ്റുമോ എന്നുള്ളത്, മരുന്നായിട്ട് എല്ലാ നജസ് കൊണ്ടും നജസ്സും മരുന്നായിട്ട് ഉപയോഗിക്കാം, ഏതൊഴികെ മുസ്കിർ ഒഴികെ എന്നാണ് ഷാഫി മദ്ഹബ്. ഷാഫി മദ്ഹബേ നജസ് കൊണ്ട് ചികിത്സ പറ്റും, ഏതൊഴികെ മസ്ത് ഉണ്ടാക്കുന്ന വസ്തു ഉണ്ടല്ലോ ആൽക്കഹോൾ മുസ്കിർ, അതൊഴികെ. അത് നജസ്സാണ്, പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ചികിത്സിക്കാൻ പറ്റില്ല എന്നാ. മറ്റ് നജസ്സായ സാധനങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, ചികിത്സിക്കാം, അതാണ്. പിന്നെ അപ്പൊ നമ്മൾ പക്ഷിന്റെ കൂട്ടത്തെ കാര്യം പറഞ്ഞപ്പോൾ സമുദ്രത്തിലത് ജീവി പറഞ്ഞില്ലേ, കരയിലുള്ള മറ്റു ജീവികൾ ഉണ്ടല്ലോ, ആ കരയിൽ മറ്റുള്ള ജീവികൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. പിന്നെ തേറ്റ ഇല്ലാത്ത, ശ്രദ്ധിക്കണം, തേറ്റ വിലക്ക കൂർത്ത പല്ല്, രണ്ട് കൂർത്ത പല്ലിന്റെ തേറ്റ. അപ്പൊ തേറ്റ ഇല്ലാത്ത, പിന്നെ ഇരയെ ചാടി പിടിക്കാത്ത മനുഷ്യ പ്രകൃതി ഒരു മോശമായി ഒരു പിന്നെ കണക്കാക്കാത്ത എല്ലാ ജീവിയെയും ഭക്ഷിക്കാം. കരയല്ലേ ഇര എങ്ങനെ, തേറ്റ തേറ്റപ്പല്ലുണ്ടല്ലോ, തേറ്റപ്പല്ല് ഇല്ലാത്ത ഇരയെ ചാടി പിടിക്കാത്ത, അറ്റാക്ക് ചെയ്തിട്ട് ഇരയെ കീഴ്പ്പെടുത്തിട്ട് എന്ത് ചെയ്യുക, തിന്നാത്ത. പിന്നെ മനുഷ്യപ്രകൃതി, സലീമായ മനുഷ്യപ്രകൃതി ഒരു നീച സാധനമായിട്ട് കണക്കാക്കാത്ത എല്ലാ വസ്തുവിനെയും ഭക്ഷിക്കാം എന്ന. അപ്പോ ഏതായാലും ശരി, ഈ പോത്താൻ കീരി ഭക്ഷിയാലും ശരി മറ്റേതായാലും ശരി അതിന് ഭക്ഷിക്കാം. വേറെന്താ ചോദ്യം, മുള്ളൻ പന്നിയെ തിന്നാൻ പറ്റുമോ? മുള്ളൻപന്നിയെ തിന്നാന്നാ, മുള്ളൻപന്നിയെ തിന്നാന്നാ. വയഹ്റുമു അലൈഹിം വയുഹരിമു അലൈഹിമുൽ ഖബായിസ. ആ ഞാൻ വന്നജസ്, നജസായ സാധനം ഉണ്ടല്ലോ, നജസായ സാധനം തിന്നാൻ പാടില്ല. والنجس خبيث وروى وروي عن النبي صلى الله عليه وسلم قال في الفأرة يريد ان ينبع دلجا عندها قارنا هذا نيجا وستوان هذا برما نجسوان يلي جتا لي جتا دو اندلو هذا نجسان يلي يلي نجسان يلي ماترام لأ هذا نيجا سادنوان رسول الله يلي اندى قاتل اندو بارن رسول الله تقع في السمن نيلي يلي പിന്നെ എലി വീണു. ആ വിഷയത്തിൽ റസൂല പറഞ്ഞു, ഇൻകാന ജാമിദ നെയ്യ് ഉറച്ചതാണെങ്കിൽ ഫൽഖൂഹ, എലിനെ അവിടെ അതിനടുത്തിട്ടാ മതി. വമാ ഹൗലഹ, ആ എലിന്റെ ചുറ്റുപാടത്തുള്ളതും. വ ഇൻകാന മായാൻ ഫരീഖൂഹു, ആ അതല്ല ഇനി അത് ദ്രാവകമാണ് എന്നാൽ എന്ത് ചെയ്യണം, അതിനെ അത് മുഴുവൻ ചുരി ഒഴിച്ചു കളയണം എന്നാ റസൂല പറഞ്ഞു. എലിയായി, എലി നെയ്യിൽ വീണ്, ആ നെയ്യ് എന്താണ് ഉറച്ചതാണ്, എന്നാ എലിനെ എടുത്തിടുക, പിന്നെ ആ എലിന്റെ ശരീരം തട്ടിയ ഭാഗം ഉണ്ടാവില്ല നെയ്യെന്ന്, അതിന്ന് കുറച്ചുണ്ട്, അതും കണ്ട് ഒഴിവാക്കുക, അത്രേ ഉള്ളൂ, അങ്ങനെ ചെയ്തോളീ. നേരെ മറിച്ച് ആ നെയ്യ് ഉറച്ച നെയ്യല്ല, പിന്നെ എന്താണ്, അത് ദ്രാവകമാണ്, നീരായ സാധനമാണ്, എന്നാ എന്ത് ചെയ്യണം, അത് മുഴുവൻ നിങ്ങൾ ഒഴിച്ചു കളയണം എന്നാ റസൂല പറഞ്ഞത്. ഫലോ ഹല്ല അഖുലുഹു, നേരെ മറിച്ച് എലിയെ തിന്നൽ ഹലാലാകുമായിരുന്നെങ്കിൽ ലം യഅ്മുർ ബിറാഖതിഹി, ആ നെയ്യ് ഒഴിച്ചു കളയാൻ റസൂല പറയില്ലല്ലോ അല്ലേ. എല്ലാം തിന്നല് ഹലാലാണെങ്കിലേ ആ പിന്നെ നെയ്യ് ഒഴിച്ച് കളയാൻ റസൂല പറയില്ല. അതാണ് അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാൻ അക്ലി കുല്ലി ദി നാബി മിന സിബാഇ, ഹിംസ ജന്തുക്കളിൽ നിന്ന് തേറ്റവുള്ള എല്ലാ മൃഗങ്ങളെയും അള്ളാഹു റസൂൽ നിരോധിച്ചിരിക്കുന്നു. വാക്കിലി കുല്ലി ദി മിഖ്ലബി മിന തൈരി, പക്ഷിയിൽ നിന്ന് വിരല് കൊണ്ട് ഇറുക്കി പിടിക്കുന്ന എല്ലാ ജീവിയെയും റസൂൽ നിരോധിച്ചിരിക്കുന്നു. വേറെ ചോദ്യം എന്താ, സാക്ഷി അല്ല സാക്ഷി അല്ലല്ലേ, സോക്സ് ഷോക്സ് തടവിക്കൊണ്ട് വുളു ചെയ്തു നിസ്കരിക്കുന്ന ഇമാമുമായി തുറന്ന് നിസ്കരിക്കാൻ നിർബന്ധിതനാകുന്നു. ഇങ്ങനെ വരുമ്പോൾ മുൻഫരിദ് ആയി നിസ്കരിക്കുകയാണോ ജമാഅത്തിൽ പങ്കെടുക്കുകയാണോ ഉത്തമം? നിസ്കരിച്ച അങ്ങനത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിച്ച നിസ്കാരം സഹിയാവൂലല്ലോ. ഷോക്സുമ്മ തടഞ്ഞിട്ടേ, സാധാരണ ഷോക്സ്, കട്ടിയില്ലാത്ത സാധാരണ നമ്മൾ ഷൂവിൻ്റെ താഴെ ഉപയോഗിക്കുന്ന ആ ഷോക്സ് ഉണ്ടല്ലോ, ആ ഷോക്സ് തടഞ്ഞിട്ട് തടവി നിസ്കരിച്ചാലേ വളു ചെയ്താലേ ആ വളു സഹിയാവൂല എന്നാണ് എല്ലാ മദ്ഹബും. അങ്ങനെ തന്നെയാണ് എല്ലാ മദ്ഹബും അങ്ങനെയാണ്. പിന്നെ ഹനഫി മദ്ഹബിലുണ്ട് ജോറബ്, അത് ഈ ജോറബല്ല, കട്ടിയുള്ള ജോറബാണ്, സാധാരണ ജോറബ് ഷോക്സ് അല്ല. ഏതായാലും സാധാരണ ഷോക്സിൽ തടവി വളു ചെയ്താൽ വളു സഹിയാവൂല. അങ്ങനെ തടവുന്ന ഒരു ഇമാമിനെ തുടർന്ന് നിസ്കരിച്ച നിസ്കാരം സഹിയാവുകയും ഇല്ല. പിന്നെ പെരിച്ചായെ തിന്നാൻ പറ്റുമോ? റഹ്മാനാ റബ്ബേ, അതൊക്കെ ഇന്നലെ പറഞ്ഞു പെരിച്ചാഴിയെ തിന്നാം എന്നാ, പെരിച്ചാഴിയെ തിന്നാം, വിരോധമില്ല. പെരിച്ചാഴി എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ടെങ്കിൽ അതിന് വേറെ ഒരു പേരുണ്ട്, കുഴിമൊയൽ. കുഴിമൊയൽ എന്നൊരു പേരുണ്ട് പെരിച്ചാഴിക്ക്. അപ്പോൾ ഏതായാലും ശരി, അത് തിന്നാന്നാ. പിന്നെ വികാരം ഉണ്ടാകുമ്പോൾ വരുന്ന ദ്രാവകം, അതായത് മതിയ് വസ്ത്രത്തിലായതിന് ശേഷം മനഃപൂർവമോ അല്ലാതെയോ ഉണങ്ങി, ഇത് എത്ര വർഷം വന്നിങ്ങനെ ചോദിച്ചെന്താ, അങ്ങനെയാണെങ്കിൽ ആ വസ്ത്രം ധരിച്ച് നിസ്കരിക്കാമോ, അല്ലെങ്കിൽ ആ വസ്ത്രം എങ്ങനെയാണ് ശുദ്ധീകരിക്കുക? ഞാൻ ഇത് ഈ ചോദ്യത്തിന് ഇന്നലെയും എന്നൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യകർത്താവ് ഇവിടെ ഉണ്ടാവൂല. പിന്നെ അതാണ് അദ്ദേഹത്തെ ഞാൻ ഈ പ്രാവശ്യം അദ്ദേഹത്തിന് പി എം ചെയ്യുകയും ചെയ്തിരിക്കണം ഞാൻ, ഇനി ചോദ്യം വരില്ലാത്ത കൊണ്ടത്. ഏതായാലും പിന്നെ മദീ ഉണ്ടല്ലോ, മദീ നജസാണ്, മനിയല്ല മദീ, മദീ നജസാണ്. അത് വസ്ത്ര അത് പിന്നെ പുറപ്പെട്ടുണ്ടെങ്കിൽ ഒളിവ് മുറിയും. പിന്നെ മാത്രമല്ല അവൻ്റെ മൂത്രം ആയാൽ മൂത്രമൊഴിച്ചാൽ കഴുകണമല്ലോ, അതേപോലെ അതും കഴുകി വൃത്തിയാക്കണം. അതിന് പുറമെ അത് വസ്ത്രത്തിലായാൽ ആ ആയ ഭാഗം കഴുകണം. ഇനി ഏത് ഭാഗത്താണ് ആയി എന്നറിയില്ല, എവിടെയും ആവാൻ സാധ്യതയുണ്ട്, എന്നാൽ ആ വസ്ത്രം മുഴുവൻ കഴുകുകയും വേണം. വേറെ ചോദ്യം, പ്രായപൂർത്തി ആവാത്ത ഒരു കുട്ടി അവന്റെ പേരിലുള്ള കുറച്ച് ഭൂമി പള്ളിക്ക് വഖഫ് ചെയ്തു, അത് സ്വീകരിക്കപ്പെടുമോ? പറ്റൂല. അല്ല കുട്ടികളെ, ചെറിയ കുട്ടികളൊക്കെ പേരിൽ സ്വത്തുണ്ടാവും ചിലപ്പോ അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല ചിലപ്പോ, ചെറിയ കുട്ടികളൊക്കെ പേരിൽ സ്വത്തുണ്ട്. ഓ എന്ത് ചെയ്ത് പ്രായപൂർത്തി അവന്, ഓ എന്ത് ചെയ്ത് പിന്നെ വഖഫ് ചെയ്ത്, ആ എന്റെ പേരുള്ള സ്വത്ത് ഞാൻ അങ്ങനെ എന്നെ പള്ളിക്ക് വഖഫ് ചെയ്തിരിക്കണേ, മദർസയ്ക്ക് വഖഫ് ചെയ്തിരിക്കണേ, എന്നൊക്കെ വഖഫ് ചെയ്യുന്നത്, ആ വഖഫ് സഹിയാവൂലാനാ? വഖഫ് സഹിയാവണമെങ്കിൽ ഇബാദത്ത് സഹിയായ ആളാവണം. ആ അങ്ങനെ അഭിപ്രായമൊക്കെ പറയാൻ അർഹതയുള്ള ആളാവണം, അതിന് പ്രായപൂർത്തി എത്തണം. പ്രായപൂർത്തി എത്താത്ത ഒരു കുട്ടി വഖഫ് ചെയ്താൽ ആ വഖഫ് സഹിഹാവുകയില്ല. എന്താ അള്ളാഹു തആല എന്റെ ദീനിലെ? ആ അങ്ങനെ തന്നെയാണ്, അത് അതങ്ങനെയാണ്. കാരണം പ്രായപൂർത്തി എത്താത്ത കുട്ടികൾക്ക് പലതും തോന്നും. ആ അപ്പൊ പ്രായം ഒരു മൂലിയർ ഇങ്ങനെ വയലുകയറുമ്പോഴേ, കുട്ടി എന്ത് ചെയ്തിക്കാണ് വയലുകേക്കാൻ പോയതാ, മൂലിയർ ഇങ്ങനെ ഇങ്ങനെ മൂച്ചുമ്മക്കെറ്റി വയലുകയറിയാണ്. അപ്പൊ കുട്ടി എന്ത് ചെയ്ത്, ഞാൻ എന്റെ ഇതൊക്കെ ഞാൻ വഖഫ് ചെയ്ത് കാരണം കുട്ടി പറഞ്ഞ സഹിയാവൂല. അതൊക്കെ അതിനെ കുട്ടിയൊക്കെ പ്രായമൊക്കെ എത്തി അതൊക്കെ പക്വത പോലെ അതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാള് വഖഫ് ചെയ്തെങ്കിൽ തന്നെ വഖഫ് സഹിയാവുള്ളൂ. പ്രായപൂർത്തി എത്താത്ത കുട്ടി ഭ്രാന്തൻ സെഫീഹ് ഉണ്ടല്ലോ, സെഫീഹ് പൊട്ടൻ ആള് പ്രായപൂർത്തിയൊക്കെ എത്തിയിട്ടുണ്ട്, ഭ്രാന്തനെന്നല്ല, എന്നാലും ആളൊരു വിഡ്ഢിയാണ്, ഇവരൊന്നും വഖഫ് സഹിയാവൂലാന്നാ. എങ്ങനെ പ്രായപൂർത്തി എത്താത്ത കുട്ടിയുടെ വഖഫ്, അതുപോലെ ഭ്രാന്തന്റെ വഖഫ്, അതുപോലെ സെഫീഹ് ഉണ്ടല്ലോ വിഡ്ഢി, അവന്റെ വഖഫ് അതൊന്നും സഹിയാവൂല. ദശർത്തുൽ വാഖിഫി സിഹ്ഹത്തു ഇബാറതിഹി വഅഹ്ലിയത്തു തബറുഇ ഐ ഫലാ യസിഹു വഖഫു സബീഇ വൽ മജ്നൂനി വസ്സഫീഹി മഹല്ലി. അതാ കുട്ടിയുടെയും ഭ്രാന്തന്റെയും വിഡ്ഢിയുടെയും വഖഫ് സഹിഹാവില്ല. പിന്നെ ചെറിയ കുട്ടിയുടെ പേരിൽ ഉള്ള മുതലിന് സക്കാത്ത് വേണോ? ആ അത് വേണം. ചെറിയ പേരിലെ കുട്ടിയെ സക്കാത്ത് കൊടുക്കണം. ചെറിയ കുട്ടിയുടെ പേരിലുള്ള മുതലാണ്, അതിനെന്ത് വേണം? സക്കാത്ത് കൊടുക്കണം. ആ ഒരു ചെറിയ കുട്ടിയാണ്, പ്രായപൂർത്തി എത്താത്ത കുട്ടിയാണ്, അവനെന്തുണ്ട്? ധാരാളം ആടുകളുണ്ട്. ആ എന്നാൽ ഇത്ര ആടിന് ഇത്ര ആട് സക്കാത്ത് എന്നുള്ള കണക്കുണ്ടല്ലോ, അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ കുറെ ഒട്ട കണ്ട അവന്റെ പേരിൽ, അതിന് സക്കാത്ത് വേണം. കുറെ പശുക്കൾ ഉണ്ട്, അതിന് സക്കാത്ത് വേണം. അവന്റെ പേരിൽ ഡിപ്പോസിറ്റ് സംഖ്യ കുറെ ഉണ്ട്, എന്നാൽ നിസാബ് തികയുന്ന സംഖ്യ ഉണ്ട്, എന്നാൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. അല്ലെങ്കിൽ അവന്റെ പേരിൽ കുറെ സ്വർണങ്ങളുണ്ട്, എന്നാൽ അതിന്റെ സക്കാത്ത് കൊടുക്കണം. ആ പ്രായപൂർത്തി എത്താത്ത കുട്ടിയുടെ സക്കാത്ത് നിർബന്ധമാണ്. അത് തന്നെയാണ്, പ്രായപൂർത്തി എത്താത്ത കുട്ടി വഖഫ് ചെയ്താൽ സഹിയാവൂല, പക്ഷെ അവന്റെ സക്കാത്ത് നിർബന്ധമാ. നിർബന്ധമാകും കുട്ടിയുടെ മുതലിൽ, വൽ മജ്നൂനി ഭ്രാന്തന്റെ മുതലിലും സക്കാത്ത് നിർബന്ധമാകും. നേരെ മറിച്ച് നേരത്താടന്താ നമ്മൾ പറഞ്ഞത്, ഭ്രാന്തന്റെയും കുട്ടിയുടെയും പിന്നെ വിഡ്ഢിയുടെയും വഖഫ് സഹിഹല്ല, അവൻ വഖഫ് ചെയ്താൽ സഹിയാവൂല, പക്ഷെ അവരുടെ മുതലിൽ സക്കാത്ത് നിർബന്ധമാകും. കുട്ടിക്കും കുട്ടിയുടെയും ഭ്രാന്തിന്റെ ഒക്കെ സക്കാത്ത് ആരാ കൊടുക്കേണ്ടത്? ആ സക്കാത്തിനെ പുറപ്പെടുവിക്കണം, മിൻഹു ആ കുട്ടിയെ തൊട്ട്, അല്ലെങ്കിൽ ആ ഭ്രാന്തിനെ തൊട്ട്, വലിയുഹുമാ അവളുടെ ആ മുതലിൽ നിന്ന്. ആ വലിയുഹുമാ ആ കുട്ടിന്റെയും ഭ്രാന്തിന്റെയും ഒക്കെ വലിയ ഉണ്ടല്ലോ, അവരുടെ കാര്യകർത്താക്കള് അവരാണ്, അവർ സക്കാത്ത് എടുത്ത് കൊടുക്കേണ്ടത്. വലാത്ത ജിബുഫിൽ മാലിൽ മൻസൂബി ഇരൽ ജനീന്, ഇരൽ ജനീനി. ആ നീ ഗർഭത്തെ ശിശുവാണ് നിൽക്കുക, കുട്ടിനെ പെറ്റിട്ടില്ല, ഗർഭാർത്ഥത്തിലാണ് കുട്ടി, ആ കുട്ടിയുടെ എന്റെ സ്വത്ത് ഉണ്ട്, ആ സക്കാത്ത് എന്ത് വേണ്ട കൊടുക്കണ്ട. ഗർഭത്തെ ശിശു ഉണ്ടല്ലോ, ആ ശിശുവിന്റെ സക്കാത്ത് കൊടുക്കണ്ട. കുട്ടിനെ പെറ്റിട്ടില്ല, പ്രസവിച്ച ഇങ്ങനെ പുറത്തിറങ്ങിക്കണ കുട്ടി, ഗർഭാർത്ഥത്തിന് പുറത്തിറങ്ങിക്കണ, ആ കുട്ടിയുടെ സക്കാത്ത്, ആ കുട്ടിയുടെ പേരിൽ സ്വത്ത് ഉണ്ട് നിൽക്കുക, എന്നാൽ സക്കാത്ത് കൊടുക്കുകയും വേണം. അതെ, ഉസ്താദെ എനിക്ക് കടം ഒന്നും ഇല്ല, വീട് വെക്കണം എന്നുണ്ട്, അതിനുള്ള സ്ഥലവും ഇല്ല, എന്നാൽ ഞാൻ ഫിത്ർ സക്കാത്ത് കൊടുക്കണോ? ഉസ്താദെ എനിക്ക് കടമൊന്നുമില്ല, വീട് വെക്കണം എന്നുണ്ട്, അതിനുള്ള സ്ഥലവും ഇല്ല, എന്നാൽ ഫിത്ർ സക്കാത്ത് കൊടുക്കണോ? വേണ്ട, സക്കാത്ത് കൊടുക്കണ്ട, ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ട. ഫിത്ർ സക്കാത്ത് നിർബന്ധമാവണമെങ്കിലേ എന്ത് വേണച്ചോ? ഇപ്പൊ ചോദ്യം മനസ്സിലായില്ലേ, അയാൾക്ക് കടമൊന്നുമില്ല, പക്ഷെ പെരയില്ല, പെരയില്ല, പെരണ്ടാക്കാനുള്ള സ്ഥലവുമില്ല, അയാൾക്ക് സക്കാത്ത് നിർബന്ധമില്ല. അയാൾക്ക് കാരണം ഫിത്ർ സക്കാത്ത് നിർബന്ധമാണെങ്കിൽ പെരുന്നാളിന്റെ രാവും പകലുണ്ടല്ലോ, പെരുന്നാളിന്റെ രാവും പകലും അവന്റെയും അവൻ ചെലവെടുക്കൽ നിർബന്ധമായവരുടെയും ഭക്ഷണം കഴിച്ച്, അവന്റെ താമസിക്കാനുള്ള വീടും കഴിച്ച്, പിന്നെ അവന്റെ കടവും കഴിച്ച്, അവന്റെ ഹാദിമയും കഴിച്ച് വേറെന്തെങ്കിലും സ്വത്തുണ്ടെങ്കിൽ വിറ്റിട്ട് സക്കാത്ത് കൊടുക്കണം. താമസിക്കാനുള്ള വീടും കഴിയാം, താമസിക്കാനുള്ള വീട് ഫിത്ർ സക്കാത്തിന് വേണ്ടി വിൽക്കരുത്, താമസിക്കാനുള്ള വീട് അവൻക്ക് ആവശ്യമാണ്. ഞാൻ അവന്റെ ഹാദിമുണ്ട്, ഹാദിമം എന്ന് പറഞ്ഞപ്പോ ഇല്ലേട്ടാ, അത് അടിമനെ കുറിച്ചൊക്കെ തന്നെ പറഞ്ഞത്, ഇപ്പൊ നിലവിലില്ല. ഏതാ ഇപ്പോഴത്തെ നിലവനുസരിച്ച് പിന്നെ താമസിക്കാനുള്ള വീട് അവന് ആവശ്യമാണ്. അപ്പൊ അവന് കടമുണ്ട്, ആ കടം വീട്ടിൽ കഴിഞ്ഞ് താമസിക്കാനുള്ള വീടും കഴിഞ്ഞ് പെരുന്നാൾ ദിവസം രാപ്പകലുകൾ അവന്റെയും അവന്റെ അവൻ ചെവിടുക്കുന്ന നിർബന്ധമായവരുടെയും ഭക്ഷണവും കഴിച്ച് വേറെ എന്തെങ്കിലും സ്വത്ത് അവനുണ്ട് എങ്കിൽ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അതല്ല അല്ല അതല്ല എങ്കിൽ ഈ പറഞ്ഞ കക്ഷിക്ക് എന്തില്ല, ഭൂമിയില്ല, പിന്നെ എന്തുമില്ല, വീടുമില്ല. അപ്പൊ അങ്ങനത്തെ വ്യക്തിക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ല. വേറെ ഉസ്താദ് 2 വർഷത്തെ സക്കാത്ത് ഒന്നിച്ചു കൊടുക്കാമോ? അത് പറ്റൂല. സക്കാത്ത് കൊടുക്കണമെങ്കിലേ വർഷം പൂർത്തിയാണെങ്കിൽ നിസാബ് പൂർത്തി തികഞ്ഞിരിക്കുന്നു, വർഷം എത്തിയിട്ടില്ല, എന്നാൽ പിന്നെ സക്കാത്ത് കൊടുക്കാം. സക്കാത്ത് കൊടുക്കാനേ നിസാബ് പൂർത്തിയായിട്ടുണ്ട്, പക്ഷെ കൊല്ലം തികഞ്ഞിട്ടില്ല, എന്നാൽ സക്കാത്ത് കൊടുക്കാം, എന്നാൽ സക്കാത്ത് കൊടുക്കാം. നേരെ മറിച്ച് 2 കൊല്ലത്തെ സക്കാത്ത് കൊടുക്കുമ്പോഴേ, 2 കൊല്ലത്തെ സക്കാത്ത് കൊടുക്കുമ്പോ എന്തായിട്ടില്ല അവിടെ, അത് പറ്റൂല. എന്താ കാരണം? ചെണ്ട നിസാബ് തികഞ്ഞിട്ടുണ്ടല്ലേ? നിസാബ് തികഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത വർഷം തുടങ്ങിയിട്ടില്ലല്ലോ, അടുത്ത വർഷം തുടങ്ങിയിട്ടില്ലല്ലോ, അതിന്റെ മുമ്പ് തന്നെ നിസാബും അവിടെ പൂർത്തിയാകുന്ന് പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് രണ്ടു വർഷത്തെ ഒന്നിച്ച് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. നിസാബ് പൂർത്തിയായിരിക്കുന്നു, വർഷം തികഞ്ഞിട്ടില്ല എങ്കിൽ ഒരു വർഷത്തെ സക്കാത്ത് കൊടുക്കാം, എന്നാൽ രണ്ടു വർഷത്തെ സക്കാത്ത് ഒന്നിച്ച് കൊടുക്കാൻ പറ്റൂല. വലാ താജീല ലി ആമൈനി ഫിൽ അസ്ഹി, അതാ കണ്ടില്ലേ, രണ്ടു വർഷത്തെ സക്കാത്ത് ഒന്നിച്ചെന്ത് ചെയ്യുക, മുന്തിച്ചു കൊടുക്കുക, അത് പറ്റുകയില്ല. കാരണം തല്ലി അന്ന സക്കാത്തൽ ആമി സ്ഥാനിലം ഹൗലുഹ, രണ്ടാമത്തെ വർഷത്തിന്റെ കൊല്ലം തന്നെ വന്നിട്ട് കെട്ടുപെട്ടിരുതല്ലോ, അപ്പൊ അത് പറ്റൂലെന്നാ. വേറെ ചോദ്യം, മറഞ്ഞ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കാൻ തെളിവില്ല, തെളിവില്ലേ, ഉണ്ടെങ്കിൽ ഒന്ന് വിശദീകരിക്കുമോ? മറഞ്ഞ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കാൻ തെളിവുണ്ട്. നജ്ജാശി മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പിന്നെന്ത് ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്. നജ്ജാശി എവിടെയാണ്? എത്യോപ്യയിലാണ്. എത്യോപ്യയിലുള്ള നജ്ജാശി മരിച്ചു എന്ന വിവരം മദീനയിലുള്ള അള്ളാഹു റസൂലും സഹാബത്തും അറിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്ത്, റസൂൽ അറിഞ്ഞപ്പോൾ ആ വിഷയം പിന്നെ സഹാബത്തിനെ അറിയിച്ചു. അങ്ങനെ റസൂലും സഹാബത്തും എന്ത് ചെയ്തു, നജ്ജാശിയുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തു. അത് മറഞ്ഞ മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കാം. നജ്ജാശി മരിച്ചിരിക്കുന്നു എന്ന്, നജ്ജാശി മരിച്ചിരിക്കുന്നു എന്ന് റസൂൽ സഹാബത്തിനെ അറിയിച്ചു. സുമ്മ ഖറജ ബിഹിം, പിന്നെ അവരുമായി സഹാബത്തുമായി റസൂൽ പുറപ്പെട്ടു. ഇലൽ മുസല്ല, മുസല്ലയിലേക്ക്, നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക്. ഫസല്ല അലൈഹി വകബറ അർബഅൻ, മൈത് നിസ്കരിക്കുകയും ചെയ്തു എന്ന. പിന്നെന്താണ്, നിസ്കരിക്കുമ്പോൾ സമയമായ ലൈവിന്റെ സമയമായ ലൈവിന്റെ സമയം അടിച്ചല്ലേ. നിസ്കരിക്കുമ്പോൾ കരയാമോ? നിസ്കരിക്കുമ്പോൾ കരയൊക്കെ ചെയ്യാം, പക്ഷെ ആ കരയുമ്പോൾ രണ്ട് ഹർഫ് വെളിവാവരുത്. നിസ്കരിക്കുമ്പോഴേ അർത്ഥമുള്ള ഒരു ഹർഫോ അർത്ഥമില്ലാത്ത രണ്ട് ഹർഫോ മുഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിസ്കാരം പാത്തിലാവുന്ന. നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ എന്ത് ചെയ്ത്, ഒരൊറ്റ അക്ഷരം മാത്രം, നിസ്കാരത്തോട് ബന്ധമില്ലാത്ത ഒരക്ഷരം അവൻ മുഴിഞ്ഞു, ആ അക്ഷരത്തിന് എന്തുണ്ട്, അർത്ഥമുണ്ട്, എന്നാൽ നിസ്കാരം പാത്തിലാകും. അതല്ലെങ്കിൽ അർത്ഥമില്ല, എന്നാലോ എന്നാൽ രണ്ടക്ഷരം മുഴിഞ്ഞാലും നിസ്കാരം പാത്തിലാകും. അപ്പൊ നിസ്കരിക്കുമ്പോ ഒരാൾ എന്ത് ചെയ്ത്, കരയാണ്. അങ്ങനെ കരയുമ്പോ രണ്ടക്ഷരങ്ങൾ, രണ്ട് ഹർഫുകൾ അതിൽ നിന്ന് വെളിവായി ആ കരയുന്നത് കരയുമ്പോൾ, എന്നാ നിസ്കാരം പാത്തിലാവും, അല്ലെങ്കിൽ നിസ്കാരം പാത്തിലാവുന്നില്ല. അത് നിസ്കരിക്കുമ്പോൾ ചിരിച്ചാലൊക്കെ അങ്ങനെ തന്നെ, നിസ്കരിക്കുന്നതിനിടയിൽ ചിരിച്ചു, അല്ലെങ്കിൽ നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ കരഞ്ഞ്, എന്നാലൊക്കെ രണ്ടക്ഷരം വെളിവായ നിസ്കാരം പാത്തിലാകും. വല്ല സഹു അന്ന തനഹനു, തൊണ്ടനക്കുക, ചിരിക്കുക. വൽ ബുക്ക ആ വൽ അനീന വൽ നഫ്ഹ ഇൻ ളഹറ ബിഹി ഹർഫാനി ബത്തലത് വഇല്ലാ ഫലാ. പിന്നെ തൊണ്ടനക്കുക, ചിരിക്കുക, കരയുക, തേങ്ങിക്കരയുക, ഊതുക പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ രണ്ട് ഹർഫ് വെളിവായി നിൽക്കുക, എന്നാൽ നിസ്കാരം പാത്തിലാകും. രണ്ട് ഹർഫ് വെളിവായിട്ടില്ല, നിസ്കാരം പാത്തിലാവും ചെയ്യൂല. വീട്ടിൽ വെച്ച് തനിച്ച് നിസ്കരിക്കുമ്പോൾ വാങ്ക് നിർബന്ധമുണ്ടോ? വീട്ടിൽ വെച്ച് വാങ്ക എങ്ങനെയാ നിർബന്ധമല്ല, വാങ്ക എന്തല്ല നിർബന്ധമുള്ള കാര്യത്തിൽപ്പെട്ടതല്ല, പിന്നെന്താണ്, അത് സുന്നത്താണ്. ആമീൻ. സുന്നത്താണ് വാങ്ക്, നിർബന്ധമല്ല. അതിന് ജമാഅത്ത്, പള്ളിയിൽ വെച്ച് പള്ളിയിലത്തെ ജമാഅത്താണ്, ആ ജമാഅത്തിനും ബാങ്ക് എന്തല്ല, നിർബന്ധമല്ല, സുന്നത്താണ്. ബാങ്ക് നിർബന്ധമല്ല, സുന്നത്താണ്. ജമാഅത്ത് നിസ്കാരത്തിന് ബാങ്ക് സുന്നത്താണ്, നിർബന്ധമല്ല. ഇനി വീട്ടിൽ വെച്ച് ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും ബാങ്ക് നിർബന്ധമല്ല, സുന്നത്താണ്. എപ്പോഴും ബാങ്ക് നിർബന്ധമല്ല, സുന്നത്താണ്. അപ്പൊ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും ബാങ്ക് സുന്നത്തുണ്ട്. വൽ ജദീദു നദുബുഹു വൈൽ അദാനി, ബാങ്ക് സുന്നത്താണ്. ലിൽ മുൻഫരിദി, ഒറ്റക്ക് നിസ്കരിക്കുന്നവനും. ബിസ്സലാത്തി ഫി സഹറാ ഔ ബലദിൻ ഇല്ലം യബ്ലുഗഹു അദാനുൽ മുഅദ്ദിനീന വകദാ ഇൻ ബലാഹു. പിന്നെ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഏതായാലും ശരി, മുഴത്തമതായ അഭിപ്രായം അനുസരിച്ച് സാധാരണ പള്ളിയിലത്തെ ബാങ്ക് കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ, പള്ളിയിലത്തെ ബാങ്ക് കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ, ഒറ്റക്ക് നിസ്കരിക്കുന്നവനും അവൻ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കൽ സുന്നത്ത് തന്നെയാണ്. പിന്നെ ഇത്രേ ഉള്ളൂ. ഇനിയും കുറേ ചോദ്യങ്ങളുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ സക്കാത്ത് ഇക്കൊല്ലം ഒന്നിച്ചു കൊടുക്കാമോ? അത് കൊടുക്കാം, അത് കവാഴൂട്ടലാണ്. അത് സക്കാത്ത് എങ്ങനെയാണ്? നിർബന്ധമാണ്. ഒരാളെന്ത് ചെയ്തില്ല, കഴിഞ്ഞ കൊല്ലത്തെ, ഇനി കഴിഞ്ഞ കൊല്ലത്തെ അല്ല, 10 കൊല്ലത്തെ സക്കാത്തും കൊടുത്തില്ല. എന്നാലൊക്കെ അതൊക്കെ പിന്നെ കൊടുത്തുവിട്ടേ നിർബന്ധമാണ്. അത് പറ്റും. 2 കൊല്ലത്തെ ഒന്നിച്ചു കൊടുക്കാൻ പറ്റുമെന്ന്, ഈ കൊല്ലത്തെയും വരാൻ പോകുന്ന കൊല്ലത്തെയും ഒന്നിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് പറ്റൂല. വരാൻ പോകുന്ന കൊല്ലത്തെ പറ്റും. ഇത് വരാൻ പോകുന്ന കൊല്ലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവെങ്കിൽ നിസാബ് തികഞ്ഞിരിക്കുന്നു, കൊല്ലം തികഞ്ഞിട്ടില്ല, എന്നാലും സക്കാത്ത് കൊടുക്കാം. പക്ഷെ അതിനെന്ത് കാണിച്ചുണ്ടോ? ആ കൊല്ലത്തിലേക്ക് പ്രവേശിക്കണം. ഉദാഹരണം പറയണേ, ഒരാൾ കച്ചവടം, അല്ല ഒരാൾക്ക് സംഖ്യയുണ്ട്, ഒരു ഒരു ഡിപ്പോസിറ്റ് സംഖ്യയുണ്ട്. ആ ഡിപ്പോസിറ്റ് സംഖ്യ അയാൾ മുഹറം 1 അയാളുടെ ആ വന്നത്. എന്നാൽ അപ്പോ കഴിഞ്ഞ മുഹറം 1 അങ്ങനെ ഈ മുഹറം 1 കഴിഞ്ഞ് ഈ മുഹറം 2 ഇപ്പോൾ ഇവിടെ ഉള്ളത്, മുഹറം 2. എന്നാലും ഈ കഴിഞ്ഞത്തെ സക്കാത്ത് കൊടുക്കുന്നതിന് പുറമെ ഈ കൊല്ലത്തിന് കൊടുക്കാൻ പറ്റും. ഈ കൊല്ലത്തിന്, കാരണം ഈ കൊല്ലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവല്ലോ, ഈ കൊല്ലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, നിസാബ് തികഞ്ഞ സംഖ്യ 2 വരും, അപ്പോൾ സക്കാത്ത് കൊടുക്കാം. അതല്ല, ഈ അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, അടുത്ത കൊല്ലത്തെ സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. അങ്ങനെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ഒരാൾക്ക് കഴിഞ്ഞ കൊല്ലത്തെ സക്കാത്ത് അയാൾ കൊടുത്തിട്ടില്ല, അതിന്റെ മുമ്പത്തെ കൊല്ലം സക്കാത്തും കൊടുത്തിട്ടില്ല, എന്നാൽ അതെന്ത് ചെയ്യാ, അത് ഇപ്പോൾ കൊടുക്കാൻ പറ്റുമോ എന്നല്ല, എത്രയും വേഗം കൊടുത്തുവിട്ടാൽ നിർബന്ധമാണ്. അത് എത്ര കൊല്ലാണോ മുമ്പ് സക്കാത്ത് കൊടുക്കാത്തത്, ആ കൊല്ലത്തൊക്കെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. പിന്നെ സക്കാത്ത് എന്ന് മുതൽ ആണ് ഒരു ആൾക്ക് നിർബന്ധമാകുന്നത്? സക്കാത്ത് നിർബന്ധമാണ്. ആ ഒരാളുടെ പേരിൽ സ്വത്തുണ്ട്, ഒരാൾക്ക് സ്വത്തുണ്ട്, ആ സ്വത്ത് ചെറിയ കുട്ടിയാണ് നിൽക്കുന്നത്, എന്നാലും സക്കാത്ത് നിർബന്ധമാണ്. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്, എന്നാൽ ആ കുട്ടിക്ക് എന്താണ്? സക്കാത്ത് നിർബന്ധമാണ്. ആ കുട്ടിന്റെ പേര് സ്വത്തുണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമാണ്. അവ സക്കാത്ത് നിർബന്ധമാവാൻ പ്രായപൂർത്തി എത്തണം എന്നില്ല, എന്ന് ഗർഭപാത്രത്തിന് പുറത്തിറങ്ങണതിന് മുമ്പ് സക്കാത്ത് നിർബന്ധമില്ല. ഇനി ആ കുട്ടി ഗർഭപാത്രത്തിന് പുറത്തിറങ്ങിയപ്പോൾ ഹയാത്തുള്ളതിനോട് കൂടി പുറത്തിറങ്ങിയാലും ശരി, കുട്ടീനെ പെറ്റപ്പറ്റി ഹയാത്തൊക്കെ ഉണ്ടെന്നാലും ശരി, എന്ത് വേണ്ട, സക്കാത്ത് കൊടുക്കണ്ട. എന്താ കാരണം? ആ കുട്ടിയുടെ കാര്യം അറിയില്ലോ, ആ കുട്ടിയുടെ കാര്യത്തിനെ കുറിച്ചൊരു വിവരമല്ലേ. ഇപ്പോൾ നമുക്ക് ഗർഭത്തെ ശിശുവിനെ കുറിച്ചൊരു വിവരമല്ല, ആ കുട്ടിക്ക് ഹയാത്ത് ഉണ്ടാകുമോ ഇല്ലേ എന്താണെന്ന് അറിയില്ല. അപ്പം ഗർഭപാത്രത്തിന് പുറത്ത് ഇറങ്ങിയ കുട്ടിക്ക് സക്കാത്ത് നിർബന്ധമാണ്, ആ കുട്ടിയുടെ പേരിൽ സ്വത്തുണ്ട് എങ്കിൽ. സക്കാത്തിന് പ്രായം തികഞ്ഞോന്നില്ലാന്ന്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ. നോമ്പ് ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉണ്ടാവുമോ? എപ്പോഴാണ് പടച്ചോൻ? എപ്പോഴും ആവാ നോമ്പിന്, ആവശ്യം നോമ്പിനല്ലേ, നോമ്പിന് ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉണ്ടാവും. നോമ്പിന് അൽഹംദുലില്ലാ നമ്മൾ വളരെ വലിയ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്, കേരള ഇസ്ലാമിക് ക്ലാസ് റൂം. നോമ്പിനായി, നോമ്പിന് വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം കബൂൽ ചെയ്യട്ടെ. ഞാൻ, എനിക്കിപ്പോൾ എൻ്റെ സിസ്റ്റം ആകെ ഹാങ് ആയിട്ടുണ്ട്, കുറേ PM മേലക്കും മേലെ വന്ന് കിടന്നിക്കുന്നത് കാരണം ഒന്നും ഒരു ഇത് കിട്ടുന്നില്ല. പക്ഷേ അതിനകത്തൊരു പരിഹാരം ഞാൻ കാണും ചെയ്യും, ഈ ഇങ്ങനെ ഹാങ് ആകണേന്ന് എന്ന് അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുവരേക്കും പറഞ്ഞതും കേട്ടതും ചോദിച്ചതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹുൻ്റെ ദീനിനുള്ള ഖിദ്മത്തായി നമ്മെല്ലാവരിൽ നിന്നും ഇതെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിൽ ഐക്യവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു മുസ്ലിങ്ങൾക്ക് ശക്തി നൽകട്ടെ. അള്ളാഹു മുസ്ലിങ്ങൾക്കെതിൽ സ്നേഹവും കൃപയും ഐക്യവും പ്രദാനം ചെയ്യട്ടെ. ഭിന്നിച്ചു നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഐക്യസരണിയിലേക്ക് വരാനുള്ള തൗഫീഖ് അള്ളാഹു തആല പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമുക്കും നമ്മുടെ മേൽ ഹക്കുള്ളവർക്കും അള്ളാഹു പൊറുക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. وصلى الله على سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين.